അടുത്ത് വരുന്നത് തകാരാന്തം. മഹത് ശബ്ദം മഹത്, മഹാനെന്ന് വരും. മഹത് ശബ്ദം ഉണാദിയിലെ നിഷ്പന്നമാകുന്നതാണ്. അവിടെ തന്നെ അത് നിപാതനം ചെയ്തിരിക്കുകയാണ്. അതിനെ ഉഗിത്താക്കി നിപാതനം ചെയ്യും. ശത്രന്തമാക്കി ഉഗിത്താക്കി നിപാതനം ചെയ്യും. അതുകൊണ്ട് അസോത്യത് മഹത്തിൽ ഉഗിത്തില്ല. പക്ഷെ സൂത്രത്തിൽ അങ്ങനെ നിപാതനം ചെയ്തതുകൊണ്ട് ഉഗിതജാം ശ്രമനാമസ്ഥാനെ അധാതു സൂത്രം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഉഗിത്തായാലല്ലേ എന്നും വരത്തുള്ളൂ. മഹത്തെന്ന് പറയുമ്പോൾ അതിൽ ഉഗിത്ത് വരത്തില്ല. പക്ഷെ സൂത്രത്തിൽ അങ്ങനെ ചെയ്തു നിന്നിരിക്കാൻ വേണ്ടിയിട്ട്. മഹപൂജായ ധാതു മഹ്യതേ പൂജ്യതേ ഇതി മഹാൻ. മഹാൻ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. മഹശബ്ദത്തിന് പ്രാതിസഞ്ജമെന്നും പരത്തിൽ സു വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഉഗിത്വാ നുമി. ഉഗിത്തായതുകൊണ്ട് നുമ്മരും. മഹത്തിലെവിടെ ഉഗിത്തെന്നൊന്ന് ചോദിക്കരുത്. നല്ല ഉണാദിയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് തരുന്നത്. ആ പ്രാതിപതികത്തെയാണ് മഹത്വം. അത് ഊഗിത്താണെന്ന് നമ്മൾ ധരിച്ചോളുക. ഒന്നും വരുമ്പോൾ എന്തായി? അടുത്ത് മഹത്തിന് വേണ്ടി മാത്രമുള്ള സൂത്രമാണ്. വേറെ ശബ്ദത്തിനുണ്ട്, എന്നാലും മഹത്തിനെ പ്രത്യേകം പറഞ്ഞു. ശാന്തമഹതഃ സംയോഗസ്യ ശാന്തസംയോഗസ്യ മഹതസ്യോ നകാര തസ്യോപധായാ ദീർഘോ അസംബുദ്ധോ സർവനാമസ്ഥാനേ. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ശാന്തസംയോഗത്തിൻ്റെ ഒന്ന്, മറ്റൊന്ന് മഹതശ്ചയെന്ന കാരണം. ശാന്തസംയോഗത്തിൽ നകാരത്തിന് പിന്നെ മഹത്തിന്റെ നകാരം. തസ്യ ഉപധായ ദീർഘം, അതിന്റെ ഉപധയ്ക്ക് ദീർഘം വരും. മഹതശ്ചയോ നകോ ശാന്തസംയോഗത്തെ, ഒന്ന് ശാന്തസംയോഗം ശാന്തമായ സംയോഗം, മറ്റൊന്ന് മഹത്തിന്റെ നകാരം തസ്യ ഉപധ അതിന്റെ ഉപധയ്ക്ക് ദീർഘം വരും. അസംബുദ്ധവും സർവനാമസ്ഥാനേ. ഇവിടെ മഹാനത്ത് ഇത് ശാന്തസംയോഗമല്ല. പിന്നെയോ മഹത്തിന്റെ നകാരമുണ്ട് ഇവിടെ. മഹാനത്ത് അതിന്റെ ഉപതയ്ക്ക് നകാരത്തിന്റെ ഉപതയ്ക്ക്. നകാരത്തിന്റെ ഉപതയ എന്ന് പറയുമ്പോൾ ഏതാണ്? അതിന് ദീർഘം വരും. ശാന്തസംയോഗത്തിന് ഉദാഹരണം വരും. സൂലോപിക്കും. ശേഷിക്കുന്ന ഏതാണ്? മഹാനത്ത്. അപ്പം മഹത് മഹത് ശബ്ദത്തിന്റെ നകാരത്തിന്റെ ഉപധ എന്ന് പറയുമ്പോ അത് സുലോപിച്ചു പോലും അവിടെ ഇല്ലല്ലോ. അതെങ്ങനെ വരും? ഇവിടെ മഹാനത്ത് എന്നിരിക്കുകയല്ലേ. അപ്പൊ ഉപതയുണ്ടോ? ഉപതയിൽ ഏതാ അക്ഷരം? മഹാനത്ത് എന്നിരിക്കുമ്പോ എങ്ങനെ? ആ സംയോഗാന്തശലോ വന്നു കഴിഞ്ഞാ പിന്നെ എന്തുവരും? അന്ത്യമല്ല നകാരം. മഹാൻ എന്നുള്ളടത്ത് സൂപരമിരിക്കുന്നു, സുലഭിക്ക് സംയോഗന്തലവും വരും. പക്ഷെ ഇവിടെ എന്താണ്, നീത്ത് സംയോഗത്തിനും പിന്നിലല്ലേ ഇരിക്കുന്നു. ഉപധ എന്ന് പറയുന്ന നകാരമല്ലേ പദത്തിന്റെ, അതിന് വരാൻ പറ്റത്തില്ല. മഹാനത്ത്ന്നിരുന്നു, സു ഇരുന്ന് സുലോപിച്ച് നകാരത്തിന്റെ ഉപധി എന്ന് പറഞ്ഞുകൊണ്ട് എന്തവരും നകാരത്തിന്റെ പൂർവ്വത്തിലിരിക്കുന്ന നകാരത്തിന് ദീർഘം വന്നിട്ട് മഹാന മഹാനെന്നൊന്ന് സുലോപിച്ച് സമയം. ഇത് സർവനാമസ്ഥാനം അസംബുദ്ധിയായ സർവനാമസ്ഥാനത്തിൽ എല്ലായിടത്തും വരും ഈ ഉപധാ ദീർഘം. നിമ്മോ നിമ്മെവിടെ വരുന്നത്? സർവനാമസ്ഥാനേ എന്ന് വന്നില്ലേ? അപ്പൊ സർവനാമസ്ഥാനം ഇരിക്കുന്നിടത്ത് എല്ലായിടത്തും നിമ്മും വരും, ദീർഘം വരും. നീന്ന് പറയുന്നത് സംയോഗമല്ല, ഒറ്റയ്ക്കിരിക്കുകയല്ല. സൂൻ ലോപിച്ച് തകാരം ലോപിച്ച പിന്നെ അന്ന് ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നു, സംയോഗമാകത്തുള്ളു. അത് എന്തുകൊണ്ട് നകാരം ലോപിച്ചില്ല? ഇവിടെ മഹാന് എന്നിരിക്കുമ്പോ നകാരം ലോപിക്കേ സൂത്രപ്രകാരം അതെന്തുകൊണ്ട് വന്നില്ല? പൂർവത്രാസ്ഥ അത് ഇവിടെ അല്ല, മുമ്പും പലയിടത്തും വന്നിട്ടുണ്ട്. നഗാരലോകം എന്തുകൊണ്ട് വരുന്നില്ല? പൂർവത്രാസ്ഥം മുമ്പും പലയിടത്തും വന്നിട്ടുണ്ട്. വീണ്ടും മഹത്ത് ഔവന്നിരിക്കുമ്പോഴും എന്തുവരും? സർവനാമസ്ഥാനെ അതാദോഹം നുമ്മരും. മഹാനത്ത് നാന്തത്തിന്റെ ഉപധയ്ക്ക് ദീർഘമിരിക്കുമ്പോ ഏതിനു വരും? നകാരത്തിന്റെ പുറത്തുള്ള അല്ല, ഉപധയ്ക്കാണ് ദീർഘമിരിക്കുകയാണെങ്കിൽ ഇവിടെ വരുമോ? ഇല്ല, കാരണം ഇവിടെ ഉപധയിൽ ഏതായിരിക്കുന്നത്? നകാരം. അതുകൊണ്ടാണ് നകാന്തത്തിന്റെ ഉപധയ്ക്ക് ദീർഘം വരും എന്ന് പറഞ്ഞു. അപ്പൊ നകാരത്തിന്റെ പുറത്തിലിരിക്കുന്ന നകാരത്തിന് മഹാന്ത് മഹാന്തവും. വീണ്ടും മഹത്ത് അവിടെ എന്തുവരും? ജസ്സിലും എന്തുവരും? വിദജാ സർവനാമസ്ഥാന് മുമ്മരും. ഉദയ്ക്ക് ശാന്ത മഹത. സൂത്രത്തിൽ മഹത്തെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഉദയ്ക്ക് ദീർഘം വരും മഹാന്ത. അതുകൊണ്ടല്ലേ പറഞ്ഞു നാന്തസ്യ, നാന്തത്തിന്റെ ഉപത. അങ്ങനെ നാന്തത്തിന്റെ ഉപത എന്ന് പറയുമ്പം കിട്ടും. അല്ല അന്ത്യാദ് പൂർവ്വ ഉപത എന്താ പറയുന്നത്? അന്ത്യാദ് അലഹ പൂർവ്വവർണ്ണം. അപ്പൊ നാന്തത്തിന്റെ ഉപത ഏതായി? ഹേ മഹത്ത് സു, അവിടെ എന്തോരും ും ദീർഘം വരുന്നില്ല. എന്തുകൊണ്ട്? സംബുദ്ധു. ഹേ മഹൻ, ഇവിടെ സുലോപിക്കുന്ന അല്ല നഗാരം ലോപിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതറിയേണ്ടതാണ്. ഹേ മഹന് സുലോപിച്ചു. നങ്ങി സംവിദ്യൂഹം എന്താ പറയുന്നത്? എന്താ എന്റെ വൃത്തി? വൃത്തി നഗാരത്തിന് ലോകം വരുന്നില്ല. പൂർവത്രാസിദ്ധം വേദത്തില്ലേ? മഹൻ സു എന്നിടുമ്പ സുലോപിച്ച് സംയോഗന്ത ലോപം വന്നില്ലേ? ഒന്നും വന്നില്ലേ? മഹാനത്ത് എന്നിരിക്കുന്നിടത്ത് ഒന്നും വന്നോ? ഉചിതം സർവനാമസ്ഥാനെ അതാദോഹോ. വരുമോ? ഒന്നും വരുമോ? എന്താ എന്റെ വൃത്തി? അവിടെ സു അസംബുദ്ധി എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും വരും, സുലോഭിക്കും, സുലോഭം വരും, സമയവാന്തരവും വരും, ഹേ മഹൻ എന്നിരിക്കും. ഏത് വിധത്തിലായാലും വരില്ല. ഹേ ധീമൻ, ഹേ ധീമന്തൗ. സസ് പറഞ്ഞിരിക്കുമ്പോ ധീമത് അവിടെ ഒന്നും വരുന്നില്ല. എന്തുകൊണ്ട്? സർവനാമസ്ഥാനം എന്ന് പറഞ്ഞോണ്ട്. ഉപദാദീർഘം വരുന്നില്ല. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞില്ല. മഹത്തഹ എന്ന് പറഞ്ഞില്ലേ? മഹത്തിന്റെ നഗാരം. ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ സർവനാമസ്ഥാനം എന്നും പറഞ്ഞു. പലതുകൊണ്ടും വരുന്നില്ല. സർവനാമസ്ഥാനം പറഞ്ഞു, മഹത്തിന്റെ നഗാരം വേണമെന്ന് പറഞ്ഞു. ഇതൊന്നുമില്ല ഇവിടെ. മഹത്ത് അസ് മഹത്തഹ, വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ സൂത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അടുത്ത് മഹത്ത, മഹത്ഭ്യാം നടത്തുന്നവരും ജസ്തും മഹത്ഭ്യാം, മഹത്ഭി, മഹത്തേ. അവിടെ നിന്നും പിന്നെ സർവനാമസ്ഥാനം വരത്തില്ല, നും വരുന്നില്ല, ഉദാദീർഘം വരുന്നില്ല. മഹത്ഭ്യാം, മഹത്ഭ്യ, മഹതഹ, മഹതോഹോ, മഹതാം, മഹതി, മഹത്തോഹോ, മഹത്സു എന്നിടത്ത് ഖരിച വരുന്നു. മഹത്ശബ്ദം, ധീമത് ശബ്ദം, ധീ അസ്യ അസ്ഥീതി, ധീമാൻ, ധീ ബുദ്ധി, ധീ ചിന്തായാം എന്ന ധീ ശബ്ദം വരുന്ന സൂത്രം നമ്മൾ പഠിക്കും വരുന്ന ഭാഗം. ധീമത് ശബ്ദമാണ്. മതുപ്പ് പ്രത്യയം തോന്നുന്നത്. മതുപ്പ് ധീ അസ്യ അസ്ഥീതി ധീമത്ത് പ്രാതിപദികം എല്ലാം തദ്ധിത പ്രത്യയങ്ങൾ വരുന്നതാണ്. എവിടെ? ആ ധീമത് എന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നത് ഏതാണ്? അത്വസന്തസ്യ അധാതോഹു അത്വന്തസ്യ ബദ്ധായ ദീർഘോ ധാതു ഭിന്ന അസന്തസ്യ അസംബുദ്ധ സൗപരേ. ഇത് സുവിന് വേണ്ടി മാത്രമാണ്, അത് അസംബുദ്ധിയായ സ്വീകരിക്കുന്നു. അത്വന്തസ്യ ഉപതായ ദീർഘം, അത്വന്തത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. അത്തു അന്തമായിട്ടുള്ള അത്തു തവതു ഡവതു മതു, ഇവിടെയൊക്കെ അത്വന്തങ്ങളാണ്. അതില് അതെല്ലാം പോവും. ഇവിടെ വരുന്നത് മതുപ്പ്. മതുപ്പ് എന്ന് പറയുന്ന പ്രത്യേകം അത്വന്തമാണ്. വതുപ്പ്, വതുപ്പ്, മതുപ്പ് ഇതൊക്കെയാണ് ഇവിടെ ഉദാഹരണം വരുന്നത്. ഡവതു ഇതെല്ലാം അത്വന്തങ്ങളാണ്. അതു അന്ത്യത്തിൽ വന്നു. അതു വില ഉകാരയുക്താവും, ബാക്കി ശേഷിക്കുന്ന അത്. ഇപ്പൊ ധീമത് എന്ന് പറയുന്ന അത്തു അന്തമാണ്. അതു അന്തമാണെങ്കിൽ ആ തു ഉകാര എവിടെ എന്ന് ചോദിച്ചാൽ അത് ഇത്തായി ലോപിച്ചു പോയി. ശേഷിക്കുന്ന ഏതാണ്? അത്, ധീമത്. നേരത്തെ മഹാൻ, മഹാന്തോ, മഹാന്ത, അതുപോലെ വേറെ രൂപം തകാരാന്തത്തിൽ കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? സൂത്രത്തിൽ പ്രത്യേകിച്ച് സാന്തം മഹതഹ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതു അന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ കിട്ടും. വേറെ ഉദാഹരണങ്ങൾ കിട്ടും. ധീമത്ത് എന്ന് വരുന്നു. അത്വന്തസ് ഉപതായ ദീർഘം, അത്വന്തത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. അതായത് ധീമത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. പിന്നെ ധാതു ഭിന്ന അസന്തസ്യ, അതിന് ഉദാഹരണം വരും. ധാതു ഭിന്ന ഭിന്നമായ അസന്തത്തിന് ഇനി ഉദാഹരണം വരും. ഇപ്പം നമ്മൾ ഇത് നോക്കിയാൽ മതി. ഏതാണ് അത്തു അന്തസ്യ, അത്വന്തത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരുന്നു. അസംബുദ്ധ സൗ, അതും ശ്രദ്ധിക്കണം. ഇവിടെ സു പരവരിക്കുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. ഇപ്പൊ ധീമത്ത് എന്നുള്ള എന്താ മാറും? ധീമത്ത് സൂന്നിരിക്കുമ്പോ എന്താവും? ഉപതയ്ക്ക് ദീർഘം വന്നിട്ട് ധീമാത്ത് സൂന്നിരിക്കുമ്പോഴാണ് അടുത്ത് പറയുന്നത് ഉഗിത്വം. ഉഗിതജാം സർവനാമസ്ഥാനെ അധാതു പ്രകാരം നുമ്മു വരും. ഇപ്പൊ ധീമാനത്ത് സൂന്നാവും. ോപിച്ചു ധീമാനത്ത് സമയാന്തരവും വന്ന് ധീമാൻ ധീമാൻ എന്നൊരു ധീ മത്തന്നിരുന്നു. അത്വന്തമായതുകൊണ്ട് ഉപതയ്ക്ക് തീർക്കുമെന്നു ധീമാ അവിടെ നമ്മു വരുന്നു. ധീമാന് സുലോപിച്ചു സമീപാന്തരമെന്ന് ധീമാൻ. ഇവിടെ ഇത് 6:4:14 ഈ സൂത്രം. ഉഹിതജാം സർവനാമസ്ഥാനെ അദാതോഹം എന്ന് പറയുന്നത് ഇതിന്റെ പരസൂത്രമാണ്. ആണോ? ആണോ? അപ്പോ അത്വസന്ധിച്ച അധാതോഹോ എന്നുള്ള സൂത്രവും ഉഹിതജാ സർവനാമസ്ഥാനെ അധാതോഹോ രണ്ട് സൂത്രവും ധീമത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് പ്രാപ്തമാകുമ്പോൾ ഏത് സൂത്രം പ്രവർത്തിക്കണം? വിപ്രതിഷേധേ പരം കാര്യം. പ്രകാരം ഏത് പ്രവർത്തിക്കണം? അത്വസന്തസ്യ അധാതോ പ്രവർത്തിക്കണോ അതോ ഉഹിതജാം പ്രവർത്തിക്കണോ? പര ഏതാണ്? ഉഹിതജാം പരമാണ് പ്രവർത്തിക്കേണ്ടത്. പരമായിട്ട് അതാ പ്രവർത്തിക്കേണ്ടത്. പിന്നെ മറ്റൊന്ന്, ഇനി ധീമത്തന്നിരിക്കുമ്പോ നുമ്മ വന്നിരിക്കട്ടെ. ആദ്യം ധീമാനത്ത് അത്വസന്ധിച്ച് അതാത് പ്രകാരം പിന്നെ ഒന്നും വരൂ, അല്ല ദീർഘം വരൂ. പരമായിട്ട് അത്വസന്ധിച്ച് പ്രകാരം ഉപതാ ദീർഘം വരുമോ? ഒന്നും വന്നു കഴിഞ്ഞ വരത്തില്ല. ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വരാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, അത്വന്തത്തിന്റെ ഉപതയ്ക്കെന്നാണ് പരത്തിലെ പരമായോണ്ട് നുമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദീർഘം വരത്തില്ല. അപ്പൊ എന്താവും? ആനത്ത് ധീമാനത്ത് എന്നാവും. എങ്ങനെ? അതെല്ലാം മറ്റ് ഗതിയില്ലാതെ വരുമ്പോ ഉപതയ്ക്ക് തീർത്ഥം വരണമെന്ന് പറഞ്ഞു അത്വന്തത്തിന്റെ. അപ്പൊ നുമ്മ വന്നു കഴിഞ്ഞാൽ ഉപതയിൽ എന്ത് വരും? വരും ദീർഘം വരാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അച്ചസ്ഥ എന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം പറയുന്നത് ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ അത് അച്ഛനാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നുമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അതായത് മകാരമായി പോകും. പക്ഷെ എന്നാലും ഇവിടെ ആദ്യം വരുന്നത് ദീർഘമാണ്, പൂർവ്വസൂത്രമാണ്. എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും അർത്ഥം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സൂത്രത്തിന്റെ ആവശ്യം ഇല്ലാതെ വരും, പരത്തിന്റെ അർത്ഥം ഇല്ലാതെ വരും. സകൃത്വവും വിപ്രതിഷേധത്തെ യത് ബാധിതം തത് ബാധിതമേവ, അതാണ് നിയമം. ഒരിക്കൽ പ്രാപ്തമാകുന്നിടത്ത് വിപ്രതിഷേധത്തെ പരം കാര്യം പ്രകാരം അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാധിച്ചത് തന്നെ. കേട്ടിട്ടുണ്ടോ? അവിടെ വേറെ ഒന്നുകൂടെ പറഞ്ഞു അന്ന് തന്നെ എന്തായിരുന്നു? ഇത് കേട്ടെങ്കിൽ അതും കേൾക്കണം. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റതും കേൾക്കണം. ഇത് കേട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. പുനഃപ്രസംഗ വിജ്ഞാനാ സിദ്ധം, വീണ്ടും അത് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് കഴിഞ്ഞാൽ വരാം. ഇവിടെ എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പൊ ആദ്യം തന്നെ പരമായതുകൊണ്ട് നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൂത്രം പ്രവർത്തിക്കുക അത്വന്തത്തിൽ ഇല്ല. അപ്പൊ വിധാന സാമർഥ്യ ഈ സൂത്രം പ്രവർത്തിച്ചേ പറ്റും. നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ സൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിധാന സാമർഥ്യ പ്രവർത്തിക്കുന്നതാണ്. പുനഃപ്രസംഗ വിജ്ഞാനാ സിദ്ധം, ആദ്യം എന്തോരും ദീർഘം, ആദ്യം നിന്നും വന്നാൽ ദീർഘത്തിന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം ദീർഘം വരുന്നു. ധീമാനത് സുലഭിച്ചു സമീപാന്തരവും വന്നു. ധീമാൻ ഇതുപോലെ വേറെ ഈ ശബ്ദങ്ങളൊരു ഗതിമാൻ വന്യമാൻ എല്ലായിടത്തും ഇതാ വരുന്നത്. ധൂമവാൻ എല്ലായിടത്തും ഇങ്ങനെ വരുന്നത്. ധീമത് ഔ വന്നിരിക്കുന്നു. ഇവിടെ ഉദിച്ച സർവ നമസ്കാരം അതാതോ വരൂ വരും വരും. ഉഹിതന്തമാണ് ഇതൊക്കെ. എങ്ങനെ ഉഹിതന്തമാകുന്നു, ഏത് പ്രത്യേകം വന്നു, അതൊക്കെ നമ്മൾ ഇനി തദ്ധിതം പിടിക്കുമ്പോഴേ വ്യക്തമാവും. ഇവിടെ അങ്ങനെ നമ്മൾ